തുല്യാസ്യ പ്രയത്നം സവർണം താല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്നശ്ച ഇത്യേതദ്വയം യസ്യേന തുല്യം തന്മിതഃ സവർണസത്യം സ്യാത്. ഇപ്പോഴും താലു തുടങ്ങിയ സ്ഥാനങ്ങളും ആഭ്യന്തര പ്രയത്നവും തുല്യമായി വന്നാൽ ആ വർണ്ണങ്ങൾക്ക് സവർണം എന്ന സത്യം, ആ എന്ന ഒരക്ഷരത്തെ എടുത്തു കഴിഞ്ഞാൽ വിവൃതം സ്വരാണാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആയുടെ പ്രയത്നം വിവൃതമാണ്, ആഭ്യന്തര പ്രയത്നം. ആയിക്കാണെങ്കിൽ 18 ഭേദമുണ്ട്. എല്ലാത്തിൻ്റെയും പ്രയത്നം വിവൃതമാണ്. സ്ഥാനമാണെങ്കിലോ അകുഹ വിസർജനീയാനാം കണ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ഠം. അതുകൊണ്ട് ഈ 18 ഭേദങ്ങൾക്കും കൂടെ ഒരു പേര് വരും, സവർണം. അതുകൊണ്ട് നമ്മൾ പറയും ഇത് സവർണങ്ങളാണ്. കായ എടുത്തു കഴിഞ്ഞാൽ, കവർഗത്തെ എടുത്തു കഴിഞ്ഞാൽ കാഖ ഗാഖ, അതിൻ്റെ പ്രയത്നം പറഞ്ഞിട്ടുണ്ട്. കാതയോ മാവസാന സ്പർശാഹ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സ്പർശങ്ങളെന്ന് പറയും, എന്നിട്ട് പറഞ്ഞു സ്പൃഷ്ടം പ്രയത്നം സ്പർശാന, അതിൻ്റെ എല്ലാം പ്രയത്നം സ്പൃഷ്ടമാണ്. ഞാൻ എൻ്റെ സ്ഥാനം നോക്കുക, അകുഹ വിസർജനീയാനാം കണ്ഠ കവർഗത്തിൽപ്പെട്ട എല്ലാ അക്ഷരങ്ങളുടെയും സ്ഥാനം കണ്ഠമാണ്. അപ്പോൾ ക ഘ ഗ ഘ ങ ഇത്ര എണ്ണത്തിനും പാണിനി ഒരു പേര് കൊടുത്ത് സവർണം. എന്തുകൊണ്ട്? ഇവിടെ സ്ഥാനവും പ്രയത്നവും ഒന്നായി. അത് ആസ്യം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്, താല്വാദി സ്ഥാനം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ സ്ഥാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതുകൊണ്ട് വാക്യകത്തുള്ള സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നാസിക എടുക്കാൻ പാടില്ല. ആസ്യേ ഭവം ആസ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ. അതുകൊണ്ടെന്താ കവർഗത്തെ നോക്കുക. കവർഗത്തിൽ നമ്മൾ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഞമ്മങ്ങണ്ണനാം നാസികാച്ച അങ്ങനെ രണ്ട് സ്ഥാനമുണ്ട്. ഒന്ന് വാക്യകത്തുള്ള സ്ഥാനവും മറ്റൊന്ന് നാസികയും. അപ്പോൾ ഇവിടെ സ്ഥാനസാമ്യം നോക്കുമ്പോൾ വാക്യകത്തുള്ള സ്ഥാനമേ എടുക്കാവൂ. വേറെ അതിന് എത്രയോ സ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടാവുന്ന ചിന്തിക്കേണ്ട കാര്യമില്ല. രണ്ട് വർണ്ണങ്ങളെടുക്കുമ്പോൾ വാക്യകത്ത് വരുന്ന സ്ഥാനങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ടോ നോക്കുക. ഞാന്ന് പറയുന്നതിന് എന്താണോ വാക്യകത്ത് വരുന്ന സ്ഥാനം കണ്ഠം, പിന്നെ അനുനാസികം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്, അത് വാക്യകത്ത് വരുന്നതല്ല. അതുകൊണ്ട് സ്ഥാനസാമ്യം നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ഉണ്ടോ ഇല്ലയോ അതൊന്നും ചിന്തിക്കണം. അതുകൊണ്ട് എല്ലാ വർണ്ണങ്ങളുടെയും ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ. ഇവിടെ സ്ഥാനസാമം നോക്കുമ്പോൾ നാസികയില്ല, അവിടെ കണ്ഠം മാത്രം പ്രയത്നം ഒന്നായി. അപ്പോൾ അതിന് പേര് കിട്ടും. കാഖ ഗാഖ ങ എല്ലാത്തിനും കൂടെ കിട്ടുന്ന ഒരു പേരാണ് സവർണം. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്വരങ്ങൾക്കും വ്യഞ്ജനങ്ങൾക്കും എല്ലാം അങ്ങനെ ഏതിനൊക്കെ വരുന്നു. രേഫത്തിനും ഊഷ്മാക്കൾക്കും സവർണസഞ്ജയില്ല, വിചാര സവർണങ്ങളില്ല, അതെല്ലാം പറഞ്ഞതാണ്. അതിൽ പിന്നെ വരുന്നത് റീൽ റീ ഈ രണ്ടു വർണ്ണങ്ങൾക്കും പ്രയത്നം ഒന്നു തന്നെ, വിവൃതം സ്വരാണ്. പക്ഷെ പ്രയോഗത്തിൽ ഇതിനെ സവർണങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെ സവർണമായി സ്വീകരിക്കുന്നതിന് ഈ നിയമം അനുസരിച്ച് പറ്റത്തില്ല. എന്തുകൊണ്ട് ഋഷാനം മൂർധ അറിവിന്റെ സ്ഥാനം മൂർധയാണ്, സ്ഥാനം ദന്ത അറിവിന്റെ സ്ഥാനം ദന്തയാണ്. പ്രയത്നം ഒന്നാണെങ്കിൽ സ്ഥാനം രണ്ടായിപ്പോയി, രണ്ടും ബാക്കിയാകത്തുള്ള സ്ഥാനവുമാണ്. അപ്പൊ ഇതിനെ സവർണമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ രണ്ട് വർണ്ണത്തെയും സവർണമായി പരിഗണിച്ച് ചെയ്യേണ്ട വ്യാകരണ കാര്യങ്ങളുണ്ട്. ഇത് സവർണമല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാതെ വരും. പാണിനിയുടെ നിയമമാണ് തുല്യാസി പ്രയത്നം സവർണം. അതനുസരിച്ച് രണ്ടിനും കൂടെ ചേർന്ന ഒരു സവർണസജ്ഞ വരത്തില്ല. അത് വാർത്തികാരെ ശ്രദ്ധിച്ചു. ഉടനെ വാർത്തികാരൻ പാണിനോട് പറയാണ്, റേല് വർണ്ണയോർ മിഥ സാവർണ്യം വാച്യം, താങ്കൾ മറ്റ് വർണ്ണങ്ങൾക്ക് സവർണസജ്ഞ വിധിച്ചതുപോലെ റേന് സവർണസജ്ഞ വിധിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല, അതുകൊണ്ട് ഞാനിത് അവധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നിടത്ത് സൂത്രകാരൻ പറഞ്ഞതനുസരിച്ച് സവർണസഞ്ജയില്ല, വാർത്തികാരൻ പറഞ്ഞതനുസരിച്ച് സവർണസഞ്ജ വരും. അങ്ങനെ വരുന്നിടത്ത് ആര് സ്വീകരിക്കും, നമ്മളാരെ സ്വീകരിക്കും? പറഞ്ഞ മുനീന ഉത്തരോത്തരം പ്രാമാണ്യം, ഒരു സാമാന്യ നിയമമാണ്. രണ്ട് മുനിമാർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഭാഷ അത്രയും മാറി, അതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്, ഭാഷ വളർന്നു. ഇനി പതഞ്ജലി വേറൊരു നിയമം കൂടെ പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കണം. എന്തുകൊണ്ട്? പതഞ്ജലിയുടെ കാലമായപ്പോൾ ഭാഷ വീണ്ടും മാറി. ഇനി ഇങ്ങനെ നിയമങ്ങൾ മാറി വരുന്നതുകൊണ്ട് ഭാഷകാരൻ തന്നെ സൂത്രവും പരിശോധിച്ച് വാർത്തകവും പരിശോധിച്ച് തന്റെ അഭിപ്രായം പറയുമ്പോൾ ഭാഷയിൽ ആ മാറ്റം വന്നതുകൊണ്ട് പലയിടത്തും പറയും, ആ സൂത്രം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വേറെ തരത്തിലും ആ കാര്യം ശരിയാക്കാം, ആ വാർത്തകം കൂടാതെയും ആ കാര്യം സാധിക്കാം. ചിന്തിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഭാഷയിൽ വന്ന മാറ്റത്തെ കൂടെ കണക്കിലെടുക്കുമ്പോൾ പല സൂത്രങ്ങളും പല വാർത്തകങ്ങളും ഇല്ലാതെയും കാര്യം നടക്കുമെന്ന് പറയും. പിന്നെ പ്രത്യാഖ്യാനം എന്ന് പറയും, പ്രതി ആഖ്യാനം മറിച്ച് പറയുക എന്ന് വിചാരിച്ച സൂത്രവും വാർത്തകൊന്നും ഇല്ലാതാകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പാണിനിയുടെ ഒരു സൂത്രമുണ്ട്, ആലച്ച് ആടജോ ബഹുഭാഷിണോ വാച എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് ബഹുഭാഷി ധാരാളം സംസാരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ആലച്ച് ആടച്ച് രണ്ട് പ്രത്യയങ്ങൾ വിധിച്ചു. അതിൽ നിന്നാണ് വാചാല ശബ്ദം ഉണ്ടാകുന്നത്, വാചാല. പാണിനി പറഞ്ഞിരിക്കുന്നത് ധാരാളം സംസാരിക്കുന്നവര്. വാചോദ്ഗ്മിനി എന്നൊരു സൂത്രമുണ്ട് അതിന്റെ തൊട്ടു മുമ്പിൽ. വാഗ്മി ശബ്ദം അങ്ങനെ ഉണ്ടാകും. അത് കഴിഞ്ഞ് പറഞ്ഞു, ധാരാളം സംസാരിക്കുകയാണെങ്കിൽ അവരെ വാചാലൻ എന്ന് പറയാം. പക്ഷെ അവിടെ വാർത്തകാരൻ എന്ന് പറഞ്ഞു, കുത്സിത ഇതി വക്തവ്യം. ഈ സൂത്രപ്രകാരം ഒരു ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ദാർത്ഥത്തിലായി വേണം അത് പറയേണ്ടത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വാചാല ശബ്ദത്തിന് നിന്ദിതമായ ശബ്ദം പ്രയോഗിക്കുന്നവൻ ചീത്ത പറയുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ പറഞ്ഞു. അപ്പൊ പാണിനി ബഹുഭാഷൻ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ വാർത്തകാരൻ എന്ന് പറഞ്ഞു, വാചാലൻ എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നവൻ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, മൂക്കം കരോതി വാചാലം. ഭഗവാൻ ഒരുവനെ അനുഗ്രഹിക്കുന്നവനാണ്, മൂകനായിരിക്കുന്നവനെ ഒരുപാട് ചീത്ത പറയുന്നവനാക്കും എന്നാണോ എൻ്റെ അർത്ഥം? അല്ല, വാർത്തകാരൻ പറഞ്ഞ അർത്ഥം മാറി പിന്നീട് കവികൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഭാഷയുടെ മാറ്റം. അല്ലെങ്കിൽ വാർത്തകാരൻ പറഞ്ഞ അർത്ഥത്തെ ഗണിച്ചതേയില്ല. എന്നുവെച്ചാൽ വാചാല ശബ്ദം നല്ല അർത്ഥത്തിൽ പാണിനി പറഞ്ഞതുപോലെ എന്താണ്, ആലജാടജോ ബഹുഭാഷം എന്ന് പറഞ്ഞ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാമെന്ന് മറ്റു പലരും പറയുന്നു. അപ്പൊ നമ്മൾ വാർത്തകാരൻ പറഞ്ഞതിന് ഉത്തരോത്തരം പ്രാമാണ്യമൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നല്ല അർത്ഥത്തിൽ അത് പ്രയോഗിച്ചിരിക്കുന്നു. മൂകനെ വാചാലനാക്കുന്നു എന്ന് പറഞ്ഞാൽ മൂകനെ ഒരുപാട് സംസാരശേഷിയുള്ളവനാക്കുന്നു. അത് ഈശ്വര അനുഗ്രഹത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ ഈ വാർത്തകാരൻ പറഞ്ഞ തെറ്റായ അർത്ഥം എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അർത്ഥം മാറി വരുന്നതനുസരിച്ച് വാർത്തകാരൻ പറഞ്ഞതും തള്ളിക്കളയാൻ കഴിയും. അതുകൊണ്ട് പറയും ശിഷ്ട പരിഗ്രഹാർത്ഥ അഷ്ടാധ്യായി. ശിഷ്ടന്മാരെങ്ങനെ ഭാഷ പ്രയോഗിക്കുന്നു അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടാധ്യായി. ശിഷ്ടന്മാര് പ്രയോഗിക്കുന്നത് തന്നെ ശരി. അതുകൊണ്ട് നിയമങ്ങൾക്ക് തന്നെ കാര്യം നിൽക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. നിയമത്തിനപ്പുറം പോവാം. ഇതൊരു അടിസ്ഥാനപരമായി, അതുപോലെ തന്നെ വാർത്തകാരം പറയും മഹാവൈദ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ കുസിതാർത്ഥത്തിലാണ്. അത് മോശം വൈദ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ മാറി മഹാശബ്ദാർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. മഹാൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നിയമങ്ങൾ മാറും. ഇപ്പോൾ പണ്ട് വാർത്തകാരൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ പാണിനി പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാവുന്ന വാശി പിടിക്കാൻ പാടില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഭാഷയുടെ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കാൻ. അത് ഇനി വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഈ സൂത്രത്തിൻ്റെ സാരം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. സൂത്ര വൃത്തികളുടെ അർത്ഥം എന്താണെന്ന് വിശദീകരിച്ചു. ഈ സൂത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആഭ്യന്തര പ്രയത്നവും സ്ഥാനങ്ങളും പഠിച്ചത്. അത് കഴിഞ്ഞ് സൂത്രം പഠിച്ചത് തുടർന്ന് റില് വർണ്ണയൂർ മിഥ സാവർണ്യം വാച്യം അകുഹ വിസർജനീയാനാം കണ്ഠഃ ഇച്ഛുയശാനാം താലു ഋട്ടുരഷാണാം മൂർദ്ധ ലുതുലസാനാം ദന്താഹ ഉപു ഉപത്മാനിയാനാം ഓഷ്ഠൗ യമഗണനാനാം നാസിക ച ഏതൈതോഃ കണ്ഠതാലു ഓതൗതോഃ കണ്ഠോഷ്ഠം വകാരസ്യ ദന്തോഷ്ഠം ജിഹ്വാമൂലിയസ്യ ജിഹ്വാമൂലം നാസിക അനുസ്വാരസ്യ യജ്ഞോ ദിധ ആഭ്യന്തരോ ബാഹ്യശ്ച ആദ്യ പഞ്ചധ സ്പൃഷ്ട ഈഷസ്പൃഷ്ട ഈഷദ്വിവൃത വിവൃത സംവൃതഭേദ സ്പൃഷ്ടേഷ സ്പൃഷ്ടേഷദ്വിവൃത വിവൃത സംവൃതഭേദ. അവിടെ പിരിച്ചു തന്നെ വായിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, മനസ്സിലാക്കാൻ അതാണ് നല്ലത്. തത്ര സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം ഈഷസ്പൃഷ്ടം അന്തസ്ഥാനാം ഈഷദ്വിവൃതം ഊഷ്മണാം വിവൃതം സ്വരാണാം പ്രസുസ്യ അവർണസ്യ പ്രയോഗേ സംവൃതം പ്രക്രിയാദശയാന്തു വിവൃതമേവ. ഇത്രയുമാണ് ഈ സൂത്രത്തിന് പ്രധാനമായി വരുന്ന ആവശ്യമായി വരുന്ന കാര്യങ്ങൾ. അതിലിവിടെ പറഞ്ഞ കുറേ സംജ്ഞകളെ വിശദീകരിക്കുന്ന ഭാഗമാണ് പിന്നെ തുടർന്ന് വരുന്നത്. അതിനിടയ്ക്കാണ് ആഭ്യന്തര പ്രയത്നത്തെക്കുറിച്ച് പറയുന്നത്. ബാഹ്യപ്രയത്നത്തെ കുറിച്ച്, ബാഹ്യപ്രയത്നസ്തു ഏകാദശ ഇവിടെ മുതൽ പറയുന്നത് ബാഹ്യപ്രയത്നത്തെ കുറിച്ചാണ്. വിവാര സംവാര ശ്വാസോ നാദോ ഘോഷോ അഘോഷോ അല്പപ്രാണോ മഹാപ്രാണ ഉദാത്തോ അനുദാത്ത സുരതശ്ചേതി ഖരോ വിവാര ശ്വാസ അഘോഷശ്ച ഹശസംവാരനാദാഘോഷശ്ച വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമായണശ്ചൽപ്രാണാഃ വർഗാണാം ദ്വിതീയ ചതുർത്ഥോ ഷഷ്ഠ മഹാപ്രാണാഃ. ഇതുവരെ പറയുന്നത് ബാഹ്യപ്രയത്നത്തെ കുറിച്ചാണ്. ഇതിപ്പോ വിശദീകരിച്ചു കഴിഞ്ഞാൽ നാളെ പകുതിയായിട്ട് കുറയും അറ്റൻഡൻസ്, ഉറപ്പാണ്. കാരണം ഇത്രയും പ്രയാസമുള്ള കാര്യം പഠിച്ചിട്ട് എന്തായാലും സംസ്കൃതം പഠിക്കണ്ടെന്ന് തന്നെ ഇന്ന് തന്നെ തീരുമാനിക്കും. അതുകൊണ്ട് നാളെയും ഈ അറ്റൻഡൻസ് വേണം. അതുകൊണ്ട് ഞാനിതിവിടെ വിശദീകരിക്കുന്നില്ല. തൽക്കാലം ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടു കാര്യങ്ങളുണ്ട്. ഇത് വലിയ ഉപയോഗം എന്നുള്ള കാര്യമില്ല, ഒന്ന്. രണ്ടത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് എന്ന് നമുക്ക് ഇപ്പൊ തോന്നും. പ്രയാസമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇപ്പം നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ട് മനസ്സിലാക്കി വച്ചു എന്നിരിക്കട്ടെ, ഇതാവശ്യം ഉള്ള സ്ഥലത്തെത്തി ചേരുമ്പോൾ നമ്മൾ മറന്നും പോകും. അത് പക്ഷെ ആവശ്യമുള്ളടത്ത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇതിനോട് മല്ല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഇതവിടെ ഇരിക്കട്ടെ, മുമ്പോട്ട് നമുക്ക് പോവാം. കാതയോ മാവസാന സ്പർശാഹ എണോ അന്തസ്ഥാഹ സല ഊഷ്മാണ അച്ചസ്വരാഹ കഖ ഇതി കഖാഭ്യാം പ്രാക് അർദ്ധവിസർഗ സദൃശോ ജിഹ്വാമൂലിയ ഇതിപഭാഭ്യം പ്രാക് അർദ്ധവിസർഗ സദൃശ ഉപത്മാനിയ അം ആ ഇത്യജപരോ അനുസ്വാര വിസർഗോ. ഇപ്പൊ പലരും ചിന്തിക്കുകയാണ് ഇതുകൂടെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വലിയൊരു ഉപകാരമായിരുന്നു. അങ്ങനെ വിടാൻ പറ്റത്തില്ല. അത്യാവശ്യമുള്ളത് വിട്ടുകളഞ്ഞാൽ പിന്നെ വ്യാകരണം ഇല്ലാതെയാവും. ഇത് നമ്മൾ പഠിക്കും ബാഹ്യപ്രയോഗം, ഉടനെ ഒന്നും അതിൻ്റെ ആവശ്യം വരത്തില്ല. സംജ്ഞാപ്രകരണമാണ്. എല്ലാ സംജ്ഞകളും ഇവിടെ എഴുതിയിട്ടുമില്ല. ഇനി ഒരുപാട് സംജ്ഞകൾ നമ്മൾ പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും, അവിടെ അത് പഠിക്കാം. ഇപ്പൊ ബാഹ്യപ്രയത്നവും ആഭ്യന്തര പ്രയത്നവും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ വരുന്ന കുഴപ്പം രണ്ടും കൂടെ കൊഴിഞ്ഞു. അവസാനം ഏതാണ് ബാഹ്യം ഏതാണ് ആഭ്യന്തരം ഇതിനെ തിരിച്ചറിയാൻ വയ്യാതെ. അതുപോലെ ഇനി അടുത്ത് വരുന്ന സൂത്രമോ എല്ലാവരും പരാതി പറയുന്ന ഒരു സൂത്രമാണ്, അണുത്തി സവർണസ്യ അപ്രത്യഹ പ്രത്യേയത്തെ വിധീയത്തെ ഇതി പ്രത്യഹ അവിധീയമാനോ അണ് ഉദിതച്ച സവർണസ്യ സംജ്ഞാസ്യാത് അത്രൈവ അണ് പരേണ നകാരേണ അണ് ഉദിത്ത്. ഇതിനെ ചിലർ രണ്ടു പദമായിട്ടെടുക്കുന്നു, ചിലർ ഇതിനെ ഒറ്റപ്പദമായും എടുക്കുന്നുണ്ട്. നമുക്ക് സൗകര്യത്തിന് രണ്ടു പദമായിട്ടെടുക്കാം, അണ് വേറെ ഉദിത്ത് വേറെ. സവർണസ്യ ച അപ്രത്യഹ അണ് ഉദിത്ത് സവർണസ്യ ച അപ്രത്യഹ അഞ്ച് പദങ്ങളുണ്ട്. പ്രതീയത്തെ വിധീയത്തെ എന്നാണ്, സന്ധി വന്നിട്ട് ഏകാരം പോയി, അതാണ് പ്രതീയത്തെ വിധീയത ഇതി പ്രത്യഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിധീയമാനഹ അണ് ഉദിത് ച അത് ചേർത്താ വരേണ്ടത്. വായിക്കുമ്പോൾ സൗകര്യം പോലെ വായിക്കും. ആ വിധീയമാന അണ് ഉദിത് ച സവർണസ്യ സജ്ഞാസ്യാദ്. ഇവിടെയും സവർണത്തെ കുറിച്ചാണ് പറയുന്നത്. തുല്യാസ്യ പ്രയത്നം എന്ന് പറയുന്നിടത്ത് സവർണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ആ ആശയക്കുഴപ്പം ആദ്യമേ പരിഹരിക്കാം. പൂർവസൂത്രത്തിൽ എന്താ പറയുന്നത്? സ്വരങ്ങൾക്ക് വ്യഞ്ജനങ്ങൾക്ക് സവർണ സംജ്ഞ ഉണ്ട്. അത് ഏതിനാണെന്ന് അവിടെ പറഞ്ഞു. ആക്ക് സവർണ സംജ്ഞയുണ്ട്. ആയുടെ 18 ഭേദത്തിന് ഭേദങ്ങൾക്ക് സവർണം എന്നൊരു പേരുണ്ട്. അതാണ് ആ സൂത്രത്തിൽ പറയുന്നത്. കവർഗം അതിന് സവർണ സംജ്ഞയുണ്ട്. അതാണ് ആ സൂത്രത്തിൽ പറയുന്നത്. അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് സവർണങ്ങൾ? ഈ സൂത്രത്തിൽ എന്താ പറയുന്നത്? ആ സൂത്രത്തിൽ നിന്ന് നമ്മൾ സവർണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പ്രക്രിയകൾ വരുമ്പം, എന്നുവെച്ചാൽ സന്ധിയും മറ്റും ചെയ്യുന്നിടത്ത് എവിടെയെല്ലാം ആ സവർണങ്ങളെ നമുക്ക് എടുക്കാം, എവിടെ എടുക്കാൻ പാടില്ല, അതാണ് ഈ സൂത്രം പറയുന്നത്. ഇതാദ്യം അറിഞ്ഞിരിക്കുന്നു. ഇതാണ് രണ്ട് സൂത്രം തമ്മിലെ വ്യത്യാസം. രണ്ടിലും സവർണം സവർണം എന്ന് പറയുന്നു. സവർണങ്ങളുണ്ട്, പക്ഷേ സന്ധിയും മറ്റും ചെയ്യുമ്പോൾ എവിടെയൊക്കെ അതിനെ നമുക്ക് സവർണങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, എവിടെ പാടില്ല, ആ ഒരു നിയമമാണ് ഇത് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പണിന് പറഞ്ഞത് അണുദിത് സവർണസിച്ച അപ്രത്യേക. പിന്നെ ഈ സൂത്രത്തിൽ നിന്ന് ഈ അർത്ഥം മനസ്സിലാക്കുന്നതിനാണ് ഇനി പ്രയാസം വരുന്നത്. ബാക്കി ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ സൂത്രത്തിന്റെ സാരമാണ്. ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയാൽ മുമ്പോട്ട് പോവാം, ഒരു പ്രശ്നമില്ല. സന്ധിയൊക്കെ പഠിക്കുമ്പോൾ ഇത്രയും ഓർത്താൽ മതി ഈ പറഞ്ഞ കാര്യം. പക്ഷെ നമുക്ക് സൂത്രവും സൂത്രത്തിന്റെ വൃത്തിയും അത് മനസ്സിലാക്കണമല്ലോ, എന്നാലേ അത് വ്യാകരണ പഠനമാവും. അത് അല്പം നമുക്കിത് കേൾക്കുമ്പോൾ കുഴഞ്ഞ് മറിഞ്ഞതുപോലെ തോന്നും. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഇതിന് തൊട്ടു മുമ്പിലൊരു സൂത്രമുണ്ട്. ആ സൂത്രം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം പാണിനി അഷ്ടാധ്യായിയില് ഈ സൂത്രങ്ങളെങ്ങനെ അടുക്കിയിരിക്കുന്നത് അതൊരു മാന്ത്രിക ചരടുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന പോലെയാണ്. ഒന്ന് മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ അടുത്ത് മനസ്സിലാവും. അങ്ങനെയാണ്. അതാണ് ഈ അനുവൃത്തി മറ്റു പല കാര്യങ്ങളും വരുന്നത്. ഈ സൂത്രങ്ങൾക്ക് പരസ്പര ഒരു ബന്ധമുണ്ട്, ഒരു ദൃഢമായ ബന്ധം. ചില സ്ഥലങ്ങളിൽ അതിൽ നിന്ന് ഇടയ്ക്കുന്നതിനെ അടർത്തി മാറ്റിയാൽ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതിനൊരു ഉദാഹരണമാണ് ഈ സൂത്രം. ചിലയിടത്ത് അത് കൂടാതെയും കഴിയും, പക്ഷെ ചിലയിടത്ത് അത് കൂടിയേ തീരും. ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. പൂർവസൂത്രത്തിൽ പാണിനി ഒരു സിദ്ധാന്തം പറഞ്ഞു. അതിനൊരു ഭേദഗതി ഇവിടെ നിർദ്ദേശിക്കുകയാണ് ഈ സൂത്രത്തിൽ. അപ്പോൾ അതറിയണ്ടേ? പറഞ്ഞല്ലോ, പാണിനീയ സൂത്രം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയാണ്. ചിലർക്ക് പാണിനിയെ ചില ഭേദഗതികൾ നിർദ്ദേശിക്കുക, ചില നിയമങ്ങൾ പറയും, അത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയും. നമ്മളെ ഭരണഘടനയിലും അങ്ങനെയല്ലേ? ഒരാളെ കൊല്ലുന്നത് വലിയ കുറ്റമാണ്. അവനു വേണ്ടി വന്നാൽ കൊല്ലുന്നവനെ കൊല്ലാം, പക്ഷെ ജഡ്ജി തൂക്കാൻ വിധിച്ച കുറ്റമല്ല. അതവന്റെ ഒരു അപവാദമാണ്. അതുപോലെ അതിന്റെ മുമ്പിൽ വരുന്ന സൂത്രമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സൂത്രം ലഘു സിദ്ധാന്തം മതി കൊടുത്തില്ല. കാരണം അത് കൊടുക്കാത്ത കാരണം എന്തെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന ഈ സൂത്രം വിശദീകരിച്ച് കാര്യം മനസ്സിലാക്കിക്കോട്ടെ എന്നാണ്. ആ സൂത്രം സ്വം രൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്ന, സ്വം രൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്ന, അതിന്റെ ആശയം മനസ്സിലാക്കിയാൽ മതി, എളുപ്പമാണത്. പണി പറയുന്നത് കാരണം ഈ വ്യാകരണം എന്ന് പറയുന്ന ശബ്ദത്തിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നതല്ല. രാമ രാമു രാമാഹ ഇതെല്ലാം ശബ്ദത്തിലാണ് നടക്കുന്നത്, എന്നും രാമനൊന്നും സംഭവിക്കത്തില്ല. രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പണി പറയുന്നത് ഇവിടെ ഈ വ്യാകരണത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് ശബ്ദങ്ങൾ പറയും. ആ ശബ്ദങ്ങൾ പറയുമ്പോൾ ആ ശബ്ദങ്ങളെ മാത്രമേ എടുക്കാവൂ, അർത്ഥത്തെ എടുക്കരുത്. അതാ പറയുന്നു. അങ്ങനെ പറയാൻ കാരണം എന്തോന്ന്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നേർ ഠക് എന്നൊരു സൂത്രം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അഗ്നി ശബ്ദത്തിൽ നിന്ന് ഒരു പ്രത്യയം വിധിച്ചു കഴിഞ്ഞിട്ട് അഗ്നേയം എന്ന് പറയുന്ന രൂപം ഉണ്ടാവും. അതിനുവേണ്ടി പാണിനി അഗ്നി എന്ന് പറയുന്ന ശബ്ദത്തെ പറഞ്ഞു. സാധാരണ ഒരുത്ത സ്വാഭാവികമായിട്ട് ചിന്തിക്കും അഗ്നി ആനയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എന്നുവെച്ചാൽ അഗ്നിയെ കൊണ്ടുവരാനാണ്. അഗ്നി ആനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പോയി അഗ്നി ശബ്ദത്തെ പിടിച്ചോണ്ട് വരത്തില്ല, പിടിച്ചോണ്ട് വരാനായിട്ട് സാധ്യവുമല്ല. അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ടുവരുന്നത്, ശബ്ദത്തെ അല്ല. പണിന് ചിന്തിക്കുകയാണ് ഞാൻ അഗ്നേർ ഠക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾ അഗ്നി ശബ്ദത്തെ എടുക്കും, അതേ അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ എടുക്കും. അതായത് ഒരു ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കണമോ ശബ്ദത്തെ ഗ്രഹിക്കണമോ, ഒരാൾക്ക് സംശയം വരാമല്ലോ. കാരണം അഗ്നി ആനയ എന്ന് പറഞ്ഞപ്പോൾ അഗ്നിയെ കൊണ്ടുവന്നു, അഗ്നേർ ഠക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കൂട്ടിയിട്ട് അതിന്റെ പരത്തിൽ കൊണ്ടുവന്ന് പ്രത്യേകം വയ്ക്കണമോ, ഇതാണോ പാണിനി പറയുന്നത്? നടക്കുന്ന കാര്യമുണ്ടല്ലോ. പക്ഷെ ലോകത്തിന്റെ സാധാരണ നിയമം അനുസരിച്ച് സപ്നയെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്നയെ ഗ്രഹിക്കും. അഗ്നി എന്ന് പറഞ്ഞ സപ്നയെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അഗ്നി എന്ന് പറയുന്ന സപ്നയെ ഗ്രഹിക്കും. രാമൻ എന്ന് പറയുന്ന രാമഹ എന്നുള്ള സപ്നയെ പറഞ്ഞു കഴിഞ്ഞാൽ ദശരഥ പുത്രനായ സപ്നി രാമനെയാണ് ഗ്രഹിക്കുന്നത്. ഇതാണ് ലോകത്തിൽ നടപ്പ്. പക്ഷെ വ്യാകരണത്തിൽ അങ്ങനെയല്ല. ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ആ ശബ്ദത്തെ ഗ്രഹിച്ചാൽ മതി. ആ ശബ്ദത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സന്ധി സമാസവും പ്രത്യേകം വരുന്നതിന് രൂപസിദ്ധി അല്ല. ഇതാണ് പറയുന്നത് സ്വം രൂപം ശബ്ദസ്യ ശബ്ദസ്യ സ്വം രൂപം സ്യാത്, ശബ്ദത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കണം. അതാണ് നിയമം. പക്ഷെ ഇങ്ങനെ വ്യാകരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തകരാറ് വരും. എവിടെ ശബ്ദ പറയുന്നു അവിടെയൊക്കെ ശബ്ദരൂപത്തെ ഗ്രഹിക്കാവൂന്ന് പറഞ്ഞാൽ ഇതൊരു സാമാന്യ കാര്യമല്ല, ആർക്കാ അറിയാൻ വയ്യാത്ത. ശബ്ദം പറഞ്ഞാൽ ശബ്ദമേ ഗ്രഹിക്കാവും. ഇതിനു വേണ്ടിയിട്ടൊരു സൂത്രം എന്തിനാ ഉണ്ടാക്കുന്നു? എല്ലാവർക്കും അറിയാമല്ലോ ഇത് വ്യാകരണമാണ്. ശബ്ദത്തിൽ പറഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവും. പക്ഷെ ഇങ്ങനെ ഒരു ധാരണ ഇരുന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ വേറൊരു തകരാറ് വരുന്ന എന്താണ്? പാണിനി പറയുന്നു അച്ച്. നമുക്കറിയാം അച്ഛന്ന് പറയുന്ന ഒരു സപ്നയാണ്. പാണിനി പറയുന്നു ഒരു ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദത്തെ ഗ്രഹിക്കാവൂ എന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ശബ്ദത്തെ ഗ്രഹിക്കും, ആയിച്ചായി. പക്ഷെ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഗ്രഹിക്കുന്നത്? അവിടെ സപ്നയല്ല, സപ്നയാണ്. എന്തുകൊണ്ട്? ആ ഈ ഊറ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദരന്തിയുടെ സഹിതം. ലോക നിയമം അനുസരിച്ച് ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കൂ, സപ്നയെ ഗ്രഹിക്കത്തില്ല. അത് ശരിയാണ്. പക്ഷെ വ്യാകരണത്തിൽ എവിടെയെങ്കിലും സപ്നയെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം അനുസരിച്ച് സപ്നയെ ഗ്രഹിക്കരുത്, മറിച്ച് സപ്നയെ ഗ്രഹിക്കണം. എന്ന് പറഞ്ഞാൽ ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വ ആ ശബ്ദത്തെ ഗ്രഹിക്കേണ്ടത് വർണ്ണങ്ങളിൽ ആ ഈ ഊ തുടങ്ങിയ ഹ്രസ്വങ്ങളെ ഗ്രഹിക്കണം. ദീർഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംജ്ഞയല്ല ഗ്രഹിക്കേണ്ടത് ആ ഈ ഊ ദീർഘത്തെ ഗ്രഹിക്കണം. അതുപോലെ പ്ലുതത്തെ അനുനാസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദത്തെയല്ല ഗ്രഹിക്കേണ്ടത്. പിന്നെ എന്താണ് ശബ്ദങ്ങളെ ഗ്രഹിക്കണം. സവർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിനെയല്ല ഗ്രഹിക്കേണ്ടത്, അതിലൂടെ ആയുടെ 18 ഭേദത്തെ ഗ്രഹിക്കണം, ഈയുടെ 18 ഭേദത്തെ ഗ്രഹിക്കണം. അപ്പോൾ വ്യാകരണത്തിൽ എവിടെയെങ്കിലും സംജ്ഞകളെ പറഞ്ഞു കഴിഞ്ഞാൽ, അച്ച് തുടങ്ങിയ സംജ്ഞകളെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംജ്ഞയല്ല ഗ്രഹിക്കേണ്ടത്, സംജ്ഞയെ. ഏതിനാണോ പാണിനി ആ സംജ്ഞകളെ വിധിച്ചത് ആ സംജ്ഞയെ ഗ്രഹിക്കാവും. ലോകത്തിലെ നിയമവും വ്യാകരണത്തിലെ നിയമവുമായിട്ട് വ്യത്യാസമുണ്ട്. ലോകത്തിൽ ശബ്ദത്തെ പറഞ്ഞാൽ അർത്ഥത്തെ ഗ്രഹിക്കും. വ്യാകരണത്തിൽ സംജ്ഞ ശബ്ദങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അർത്ഥത്തെ ഗ്രഹിക്കണം. അങ്ങനെ അല്ലാതെയുള്ള ശബ്ദങ്ങളെ പറയുകയാണെങ്കിൽ ശബ്ദത്തെ മാത്രം ഗ്രഹിച്ചാൽ മതി. പാണിനി തന്നെ ഉണ്ടാക്കിയ സംജ്ഞകളുണ്ട്. ലോകത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ അർത്ഥത്തെയാണല്ലോ ഗ്രഹിക്കുന്നത്. അതുപോലെ പാണിനി തന്നെ ഉണ്ടാക്കിയ സംജ്ഞകളെ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവിടെ അതുപോലെ അർത്ഥത്തെ ഗ്രഹിക്കണം. മറ്റ് ശബ്ദങ്ങളിലാണെങ്കിലും അർത്ഥത്തെ ഗ്രഹിക്കേണ്ട. അഗ്നി പോലെയുള്ള ശബ്ദങ്ങളിൽ വ്യാകരണത്തിൽ വരുമ്പോൾ ആ ശബ്ദത്തെ ഗ്രഹിച്ചാൽ മതി, അർത്ഥത്തെ ഗ്രഹിക്കണ്ട. ഇങ്ങനെ ഒരു വ്യത്യാസം ആണ് പറഞ്ഞ അശബ്ദ സംജ്ഞ. വ്യാകരണത്തിൽ ശബ്ദങ്ങളെ കേട്ടുകഴിഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവൂ എന്ന് പറയുന്ന ഈ നിയമം ശബ്ദ സംജ്ഞകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സംജ്ഞകളിൽ നിങ്ങൾ അർത്ഥത്തെ ഗ്രഹിക്കണം, ആ ശബ്ദത്തെ ഗ്രഹിച്ചാൽ പോരാ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുക ഹ്രസ്വ ഇത്രയാണ് ഹ്രസ്വം, ആ ജീവനെ ഗ്രഹിക്കത്തില്ല. ഈ നിയമമാണ് ആദ്യം പറഞ്ഞത്. അതിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ സൂത്രത്തിന് ആവശ്യമുള്ള കാര്യമായി മനസ്സിലാക്കേണ്ടത് വ്യാകരണത്തിൽ അച്ച് അല്ല് അണ് തുടങ്ങിയ സംജ്ഞകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേട്ടുകഴിഞ്ഞാലും അവിടെ അതിൻ്റെ അർത്ഥമായിരിക്കുന്ന വർണ്ണങ്ങളെ ഗ്രഹിക്കണം. അല്ലാതെ അച്ച് അല്ല ഈ രണ്ടക്ഷരങ്ങളെയല്ല ഗ്രഹിക്കേണ്ടത് എന്നാദ്യം ഇതിന് തൊട്ടുമുമ്പുള്ള സൂത്രത്തിൽ പറഞ്ഞു. സ്വംരൂപം ശബ്ദസ്യ എന്നാൽ അശബ്ദ സംജ്ഞ. അപ്പോ എല്ലാ പ്രത്യാഹാരങ്ങളിൽ നിന്നും നമ്മൾ എന്തിനു ഗ്രഹിക്കും? അതായത് ആ പ്രത്യാഹാരങ്ങളിൽ പറയുന്ന വർണ്ണങ്ങളെ ഗ്രഹിക്കും. അതുകൊണ്ടാണ് ഇഗോ എണച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇക്കെന്ന് പറഞ്ഞ ഈ ഊ അതിനെ ഗ്രഹിക്കും. എണ്ണെന്ന് പറഞ്ഞ യാവാര അല്ല അതിനെ ഗ്രഹിക്കും. അല്ലാതെ ഇക്കെന്ന് പറഞ്ഞാൽ ഈക്ക് രണ്ടക്ഷരമല്ല, എണ്ണെന്ന് പറഞ്ഞാൽ രണ്ടക്ഷരമല്ല. ഇതൊരു നിയമമാണല്ലോ പാണിനി പറഞ്ഞു. പക്ഷെ അടുത്ത് പാണിനി ഒരു നിയമം പറയുന്നു, ഞാനങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അണുതി സവർണസിജ അപ്രത്യേക. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണെന്ന് പറഞ്ഞാൽ അയോണ് റിൽക്ക് ഏവോങ് അയോച്ച് ഹയവരട് ലണ്ണ് വരെ ചേർത്ത് അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കണം. ഇത് നേരത്തെ പറഞ്ഞല്ലേന്ന് വിചാരിക്കും നമ്മൾ. നേരത്തെ പറഞ്ഞത് തന്നെ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സവർണങ്ങളെല്ലാം ഗ്രഹിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സപ്ന അണ്ണെന്ന് പറയുന്ന ഒരു സപ്നയാണല്ലോ, അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ ഈ അണ്ണെന്ന് പറയുന്ന ഒരു സപ്നയാണ്. പാണിനി വീണ്ടും പറയുന്നു, അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കണം, അല്ലെങ്കിൽ ആ സപ്നിയെ ഗ്രഹിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഭേദങ്ങളെ ഗ്രഹിക്കണം. അല്ല ആണ് രണ്ടക്ഷരത്തെ ഗ്രഹിച്ചാൽ പോരാ. പക്ഷേ നേരത്തെ പറഞ്ഞാണല്ലോ ഇവിടെ എന്താ വിശേഷം. ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതെല്ലാം ശരി, പക്ഷെ ഇവിടെ അണ്ണെന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കൂടെയുണ്ട്. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും ഗ്രഹിക്കാൻ പാടില്ല, അതിന് നിയമമുണ്ട്. ചില സ്ഥലത്ത് അത് ഗ്രഹിക്കാം, ചില സ്ഥലത്ത് ഗ്രഹിക്കാൻ പാടില്ല. ആ നിയമമാണ് ഇവിടെ പറയുന്നത്. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഭേദത്തെ ഗ്രഹിക്കുന്നതിന് അണ്ണിന് മാത്രം ഒരു പ്രത്യേക നിയമമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സപ്നികളെ അല്ലെങ്കിൽ അർത്ഥത്തെ എല്ലാത്തിനെയും ഗ്രഹിക്കാൻ പാടില്ല. ചില സ്ഥലത്ത് അത് ഗ്രഹിക്കാം, ചില സ്ഥലത്ത് അതിനെ ഗ്രഹിക്കുന്നതിന് വ്യത്യാസമുണ്ട്. അതാണ് ഈ സൂത്രം പറയുന്നത്. ഇത് അണ്ണിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അതുപോലെ കു എന്ന് പറയുന്നിടത്ത് അതിന് നിയമത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ നിയമം പ്രത്യേകമായി പറയുന്ന അണ്ണിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം എഴുതി കാണിക്കണം. ആ പ്ലസ് ആ സമം ആ. എഴുതി കാണിക്കണം. ആ പ്ലസ് ആ സമം ആ. ഇനി ഞാൻ പറയണം, ആ പ്ലസ് ആ സമം ആ. അതിന്റെ താഴെയായിട്ട് രണ്ട് ദീർഘം, ആ പ്ലസ് ആ സമം ആ. മൂന്നാമത് പറയണം, ആ പ്ലസ് ആ സമം ആ. ആദ്യത്തെ വർഷ രണ്ടാമത്തെ ദീർഘം. ഇനി നാലാമത് പറയണം, ആ പ്ലസ് ആ സമം ആ. നോക്കുക, ആ എന്ന് പറയുന്ന ഈ ദീർഘമായ അക്ഷരത്തെ നമുക്ക് നാല് തരത്തിൽ പിരിക്കാം. ഈ നാല് തരത്തിൽ പിരിച്ചാലും ഒന്ന് തന്നെ, രണ്ട് ഹ്രസ്വമായിട്ടാണ്. ആ പ്ലസ് ആ എന്ന് പറഞ്ഞാലും ആ തന്നെ. ഇനി ആ പ്ലസ് ആ അങ്ങനെ പിരിച്ചാലും ആ തന്നെ. ഇനി ആദ്യത്തെ ഹ്രസ്വമാക്കി രണ്ടാമത്തെ ദീർഘമാക്കി എന്നാലും ആ തന്നെ. ആദ്യത്തെ ആയാക്കി രണ്ടാമത് ആയാക്കി എന്നാലും ആ തന്നെ. ഇതൊരു സാമാന്യ നിയമമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള നിയമങ്ങൾ പാണിനി സാമാന്യമായൊരു നിയമം പറഞ്ഞാൽ ചിലയിടത്ത് അതിൻ്റെ അപവാദവും വരും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ സാമാന്യ നിയമങ്ങളിൽ, കാരണം നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ആ എന്ന് പറയുന്ന ഈ വർണ്ണത്തെ നാല് തരത്തിൽ നമുക്ക് വിഭജിക്കാം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഇനി വേറെ ഒരുപാട് ഉദാഹരണം പറയും, എളുപ്പമുള്ള ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട്, എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്ന ആ ഹ്രസ്വമായ, പിന്നെ ദീർഘമായ, അതിനുശേഷം വരുന്ന, അതിനുശേഷം വരുന്ന, ആദ്യം എഴുതിയിരിക്കുന്ന അതിനെല്ലാം നമ്മൾ പറയും പൂർവം വ്യാകരണത്തിൽ. ഇത് തിരിഞ്ഞു പോയത് പ്ലസിന് മുമ്പിൽ എഴുതിയിരിക്കുന്ന വർണ്ണങ്ങൾക്ക് പറയുന്ന പേരാണ് പൂർവം. പ്ലസിന് ശേഷം വന്നിരിക്കുന്ന വർണ്ണത്തിന് പറയുന്ന പേരാണ് പരം. ഇതെപ്പോഴും മനസ്സിലിരിക്കണം. പൂർവം ഏതാണ്, പരം ഏതാണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോരുത്. മുമ്പ് പിമ്പെന്ന് പറയുന്നതാണ്. ഇനി ഈ ഉദാഹരണത്തില് നമ്മളിങ്ങനെ പിരിച്ചെടുത്താണല്ലോ, പിരിച്ചെടുത്താൽ കൂട്ടിച്ചേർക്കാം, കൂട്ടി വെച്ചാൽ പിരിച്ചു കൊടുക്കാം, ആണിത് കാണിക്കുന്നു. ആ എന്ന് പറയുന്ന പിരിച്ചെടുത്ത ഈ പറയുന്ന നാല് തരത്തിലും വരും, കൂട്ടി ആ നാല് തരത്തിനും കൂട്ടിച്ചേർത്ത ആ എന്ന് പറയുന്ന ഒരു രൂപം വരും. ഇങ്ങനെ പിരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്ന സന്ധി. അത് പല രീതി വരുമെന്നേ ഉള്ളൂ, അതിന്റെ ഒരു രൂപമാണിത്. അതിനാണ് സന്ധി എന്ന് പറയും. ഈ സൂത്രം നോക്കി, ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാകും. അതുകൊണ്ടാണ് ഈ ഉദാഹരണം ഞാൻ പറയുന്നത്. ഇനി സമോട്ട് എഴുതിയിട്ടുണ്ടല്ലോ അവസാനത്തെ ആഹ്, മെയിൻ ആഹ്, അതിന്റെ പേരാണ് ആദേശം എന്ന് പറയുന്നത്. ആ എന്ന് പറയുന്ന ആദേശം മനസ്സിലായല്ലോ. അപ്പോ പ്ലസിന് മുമ്പുള്ളത് പൂർവം, പ്ലസിന് ശേഷമുള്ളത് പരം, സമം കഴിഞ്ഞു വന്നത് ആദേശം. ഇനി ഇതിലൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് വർണ്ണങ്ങൾക്ക് പകരമാണ് നമ്മൾ ഒരു വർണ്ണം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു വർണ്ണത്തെ നമ്മൾ പിരിച്ചാണ് രണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് വർണ്ണങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് വർണ്ണങ്ങളുടെയും പേരാണ് സ്ഥാനി. ആ പ്ലസ് ആയാലും ആ രണ്ട് വർണ്ണങ്ങൾക്കുള്ള പേരാണ് സ്ഥാനി. ആ എന്ന് പറഞ്ഞാലും, ആ പ്ലസ് ആ എന്ന് പറഞ്ഞാലും, ആ എന്ന് പറഞ്ഞാലും, നാല് തരത്തിൽ പറഞ്ഞാലും ആ രണ്ട് വർണ്ണങ്ങൾക്കും വരുന്ന പേരാണ് സ്ഥാനി. അല്ല സ്ഥാനം എന്നും പറയാം, അത് സ്ഥാനമാണ്. ആ എന്ന് പറയുന്ന ആദേശമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ പ്ലസ് ആ എന്ന് പിരിച്ചു കഴിഞ്ഞപ്പോ ഒരാ വന്നു. ഒരാ വന്നു എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടും അവിടെ ഇല്ല, ആയും ആയും പോയി. അപ്പൊ ഈ സ്ഥാനിയുടെ പ്രത്യേകത എന്താണ്? ആദേശം സ്ഥാനിയെ നശിപ്പിച്ചു കളഞ്ഞു. ആദേശം എന്ന് പറയുന്ന ഒരു അതിക്രമിയാണ്, അത് കടന്നു കയറിയിട്ട് സ്ഥാനിയെ നശിപ്പിച്ചു കളഞ്ഞു. ചിലയിടത്ത് ഒരു സ്ഥാനിയായിരിക്കും നശിപ്പിക്കുന്നത്, ഇവിടെ രണ്ട് സ്ഥാനിയും നശിപ്പിക്കുന്നു. അതാണ് ആദേശത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് പറയും സ്ഥാനേ ശത്രുവത് ആദേശ. ഒരു സ്ഥാനത്തിൽ ഒരാദേശം വന്നു കഴിഞ്ഞാൽ അത് ഒരു ശത്രുവിനെ പോലെയാണ്. എവിടെയാണോ വരുന്നത് അതിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും. ഒരു ലേശം പോലും അവിടെ വയ്ക്കത്തില്ല. ശത്രുവത് ശത്രുവല്ല, ശത്രു ശത്രുവത്. സ്ഥാനേ ശത്രുവത് ആദേശം. സന്ധിയിലെ ഈ അടിസ്ഥാനപരമായ നിയമം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത് സന്ധി വരുമ്പോൾ നമ്മൾ കൂടുതൽ വിശദീകരിക്കും. ഇതിപ്പോ സാമാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അപ്പൊ ആ പ്ലസ് ആ എന്നിരിക്കുന്നിടത്ത് അതിന്റെ ശത്രുവാണ് ആദേശം. അത് വന്നിട്ട് എന്ത് ചെയ്തു? അസ്ഥാനികളെ നശിപ്പിച്ചു. പകരം ആ സ്ഥാനത്ത് അത് കയറിയിരുന്നു. ആ എന്ന് പറയുന്ന ഒരു വർണ്ണം രണ്ട് വർണ്ണത്തിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥാനി, എന്താണ് പൂർവം, എന്താണ് പരമെന്താണ്, എന്നെല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സൂത്രത്തിന്റെ പ്രയോഗം എന്നുവെച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാകത്തുള്ളൂ. ഓരോ സൂത്രങ്ങളും നമ്മൾ മനസ്സിലാക്കണം, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും മനസ്സിലാക്കണം. ഇവിടെ ഈ ഉദാഹരണത്തിലുള്ള ഒരു പ്രത്യേകത, ഇവിടുത്തെ നമ്മൾ പിരിച്ചെടുത്ത രണ്ട് ഫലങ്ങളുണ്ടല്ലോ, ആ പ്ലസ് ആന്ന് പിരിച്ച് ഈ രണ്ട് ശബ്ദങ്ങളും സ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാനികളാണ്. പക്ഷെ ഇതിന് പരത്തിലിരിക്കുന്ന അതിനൊരു പേരുകൂടെ ഉണ്ട്, പരനിമിത്തം. പരനിമിത്തം എന്നും ഒരു പേരുണ്ട്. ഇതിപ്പോ എല്ലാ സ്ഥലത്തും വരുന്നുകൊണ്ട് ഇത് തനിയെ അങ്ങ് മനസ്സിലാക്കിക്കോളും. ആദ്യം കേൾക്കുന്നവർക്ക് ഇവിടെ ഒരു സ്ഥലത്ത് ഇതൊക്കെ ഓർമ്മിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. സർവത്ര ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക അണച്ചു മുതലല്ല. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. സന്ധി പഠിച്ചിട്ടുള്ളവർക്ക് ഇതെല്ലാം അറിയാം. പിന്നെ ഇവിടുത്തെ സൂത്രം, ഒരു സൂത്രം നമ്മളിവിടെ പ്രയോഗിക്കണം. അക്കോ അഖി ദീർഘ, അക്കോ അഖി ദീർഘ. നമുക്ക് മനസ്സിലാക്കാൻ സൗകര്യത്തിന് വേണ്ടി ഒരു സൂത്രത്തെ ചുരുക്കി പറയുന്നതാണ്. സൂത്രം ഇതാണ്, അക്കോ അഖി ദീർഘ, ഇത്രേ പറയുന്നുണ്ട്. അക്കോ എന്ന് വെച്ചാൽ അക്കഹ, അഖി ദീർഘ. അക്കഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രത്യാഹാരമാണ്. അഖി എന്ന് പറഞ്ഞാലും പ്രത്യാഹാരമാണ്. പറയുന്നു ഇവിടെ വിധിക്കുന്ന എന്താണ്, ദീർഘം. ദീർഘമാണ് ഇവിടുത്തെ ആദേശം. അക്കിനും അക്കിനും ഇവിടെ ദീർഘമായ ആദേശത്തെ വിധിക്കുകയാണ്. അക്കെന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഈ ഊ ആണ്, ആ ഈ ഊ ആ ഈ ഉണ്ണില അത്രയും ഋക്ക് ഋക്കും. ഋ ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടില്ലെന്ന് അടിക്കാം. ഋ വരെ എടുത്താൽ മതി. ആ ഈ ഊ ഋ ഇത്ര എടുക്കുക, അക്കെന്ന് പറയുന്നുണ്ട്. ഇവിടെ അക്കോ അഖി ദീർഘ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്, രണ്ടക്ക് പറഞ്ഞു. അപ്പൊ ആ ഈ ഊ എടുക്കുക, രണ്ടിടത്തും എടുക്കുക, ആ ഈ ഊ ഋ, ആ ഈ ഊ ഋ. ഈ സൂത്രം എന്താണ് പറയുന്നത്, അക്കിന്റെ പരത്തിൽ അക്കിരുന്നാൽ ദീർഘം വരും ക്രമപ്രകാരം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. എന്നുവെച്ചാൽ ആ ഈ ഊ ഋ ഇതിന്റെ പരത്തിൽ ആ ഈ ഊ ഋ ഇരുന്നു കഴിഞ്ഞാൽ ദീർഘം വരും. ആ ഈ ഊ ഋ അതിനുശേഷം ആ ഈ ഊ ഋ ഇരുന്നു കഴിഞ്ഞാൽ ദീർഘം വരും. അതിൽ ഈ ഊ ഋ അത് നമ്മൾ വിട്ട് ആദ്യത്തെ ആ എടുത്തിട്ടാണ് ഈ ഉദാഹരണത്തെ കാണിച്ചത്. അതുകൊണ്ട് തൽക്കാലം ഈ ഊറ് നമ്മൾ മറന്നു കളയുക, ആയ മാത്രം എടുക്കുക. അപ്പൊ ആ സൂത്രത്തിന്റെ അർത്ഥം എന്താകും, ആയുടെ പരത്തിൽ ആയിരുന്നാൽ ദീർഘം വരും, അതായി സൂത്രത്തിന്റെ അർത്ഥം. ആയുടെ പരത്തിൽ ആയിരുന്നു കഴിഞ്ഞാൽ ദീർഘം വരും. ആയുടെ പരത്തിൽ ആയിരുന്നാൽ ദീർഘം വരും നമുക്ക് എങ്ങനെ കിട്ടി, അക്കെന്ന് പറഞ്ഞുകൊണ്ട്. അക്കെന്ന് പറഞ്ഞ ആയെന്ന് നമുക്ക് എങ്ങനെ അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദിരന്തിയന സഹേത. അക്കെന്ന് പറയുന്നത് സപ്നിയാണ്, ആ എന്ന് പറയുന്നത് സപ്നിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പാണിനിയും പറഞ്ഞു എന്താണ്, സ്വം രൂപം ശബ്ദ, ആ ശബ്ദ സപ്ന, ആ ശബ്ദ സപ്നകളെ പറയുമ്പോ അവിടെ എന്റെ സപ്നിയെ എടുക്കണം, അക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയ എടുക്കണം. ഇനി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പതിനെട്ട് ഭേദമുണ്ട്. ആക്കി പരത്തിൽ ആയിരുന്നു കഴിഞ്ഞാൽ ദീർഘം വരുമെന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞാൽ 18 ഉണ്ട്. ഇവിടെ ദീർഘം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മനസ്സിലാക്കുന്നതിന് വേറെ സൂത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടേക്കൊന്നും പോകുന്നില്ല. ദീർഘം എന്ന് പറഞ്ഞാൽ ആ ആയിരിക്കുമ്പോൾ അവിടെ വരുന്ന ദീർഘം ആയാണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന ഒരു അക്ഷരമൊന്നാണ്. പക്ഷേ തുല്യാസ്യ പ്രയത്ന സവർണം എന്ന് പറയുന്ന സൂത്രം എന്താ പറഞ്ഞത്? ആന്ന് പറഞ്ഞാൽ അതിന് 18 ഖേദമുണ്ട്. അത് പറഞ്ഞു, അത് പറഞ്ഞുകൊണ്ടും ദോഷമില്ല. ഈ സൂത്രം എന്താ പറയുന്നത്? അകോ അകി ദീർഘ എന്നൊരു സൂത്രത്തിൽ അക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമായി വരുന്ന ആയ ഗ്രഹിച്ചാൽ പോരാ, ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ 18 ഭേദത്തെയും ഗ്രഹിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 18 എന്ന് പറയുന്നതൊക്കെ ഒരു കണക്ക് മാത്രമാണ്. ആ എന്ന് പറഞ്ഞാൽ ദീർഘത്തെയും ഗ്രഹിക്കാം, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ നേരത്തെ പറഞ്ഞു. അപ്പോ അണുത് സവർണസിച്ച അപ്രത്യ പറയുന്നത് അക്കെന്നേ പാണിനി പറഞ്ഞുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ആയ മാത്രമല്ല ദീർഘത്തെയും ഗ്രഹിക്കാം. അപ്പോ അക്കിന്റെ പരത്തിൽ ആയിരുന്ന ദീർഘം വരും എന്ന് പറഞ്ഞാൽ അതിന്റെ സാമാന്യാർത്ഥം എന്താണ്? ആയുടെ പരത്തിൽ ആയിരുന്ന ദീർഘം വരും. പക്ഷെ അണുതി സവർണസ്യ പറഞ്ഞിരിക്കുന്നു ആ എന്ന് പറയുന്നത് കൊണ്ട് ദീർഘത്തെയും ഗ്രഹിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? ആയുടെ പരത്തിൽ ആയിരുന്നാലല്ല, ഈ 4 ഉദാഹരണങ്ങളും നമ്മൾ ദീർഘത്തെ വരുത്തി. അങ്ങനെ ആയുടെ പരത്തിൽ ആയിരിക്കുമ്പോൾ ഇനി ആക്കി പോരും ദീർഘം, ആയുടെ പരത്തിൽ ആയിരുന്നാലും വരും ദീർഘം, ഒരു ദീർഘം വരും ആണ് നമ്മളവിടെ കാണിച്ചത്. ആയുടെ പരത്തിൽ ആയിരുന്നപ്പോഴും ദീർഘം വന്നു. എന്തുകൊണ്ട്? ഈ സൂത്രം അതിന് നമുക്ക് പെർമിഷൻ തന്നിരിക്കുകയാണ്. അക്കെന്ന് പറഞ്ഞാൽ ആയ മാത്രമല്ല അതിൻ്റെ സവർണമായ ദീർഘത്തെയും ഗ്രഹിക്കാം. അതുകൊണ്ട് ആ എന്നിരിക്കുമ്പോൾ മാത്രമല്ല ആ എന്നിരുന്നാലും നമ്മൾ വരും. ഇനി പൂർവത്തിൽ ആ പരത്തിൽ ആ, പൂർവത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അക്കിലായ ഗ്രഹിച്ചു. പരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ സവർണത്തെ ഗ്രഹിച്ചു. അങ്ങനെ ഇരുന്നാലും വരാം. നാലാമതോ, പൂർവത്തിൽ ദീർഘം ഇരുന്നു, അവിടെ നമ്മൾ ഗ്രഹിച്ചു. അക്കിൻ്റെ ആയുടെ സവർണത്തെ ഗ്രഹിച്ചു, മനസ്സിലാക്കി. ഗ്രഹിച്ചു എന്ന് വെച്ചാൽ മനസ്സിലാക്കി, സ്വീകരിച്ചു, എടുത്തു എന്നൊക്കെ. പരത്തിലോ ഹ്രസ്വം ഇരുന്നു. ഇപ്പൊ പാണിനി പറയുന്ന നിയമം അനുസരിച്ച് അക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങളെ ഗ്രഹിക്കുക, അതാണ് സാമാന്യ നിയമം. സപ്നയെ പറഞ്ഞാൽ സപ്നയെ ഗ്രഹിക്കണം. പക്ഷെ അണുതി സവർണസിച്ച അപ്രത്യ സൂത്രം പറയുന്നത് അതിന്റെ സവർണത്തെയും ഗ്രഹിക്കാം. പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താണ് അതങ്ങനെ എവിടെയൊക്കെ ഗ്രഹിക്കാം? സ്ഥാനങ്ങളിൽ ഗ്രഹിക്കാം സവർണത്തെ ഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാമല്ലോ ആ എന്നിരിക്കുന്നിടത്ത് രണ്ട് സ്ഥാനമാണ്. ആ എന്ന് പറയുന്നത് രണ്ടും സ്ഥാനമാണ്. അപ്പൊ ആ സ്ഥാനങ്ങളെ സവർണത്തെ ഗ്രഹിക്കാം. പൂർവത്തിലും പരത്തിലും ഗ്രഹിക്കാമോ? ഗ്രഹിക്കാം. എന്തുകൊണ്ട്? പൂർവും പരവും സ്ഥാനമാണ്. ഇനി പരത്തിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞെന്താണ്? പരനിമിത്തം. എന്നാലും ദോഷമില്ല, പരം പരനിമിത്തമായിരുന്നാലും ഗ്രഹിക്കാം. അപ്പൊ ഈ ഇവിടെ അണുത് സവർണസി പറയുന്നത് എന്താണ്? ഈ സവർണത്തെ നമ്മൾ എടുക്കേണ്ടത് സ്ഥാനങ്ങളിലാണ്, അല്ലെങ്കിൽ പരനിമിത്തമോ സ്ഥാനമോ എന്ന് പറയുന്നിടത്ത് ഗ്രഹിക്കാം. സവനത്തെ ഗ്രഹിക്കും. ആയും ആയും അടുത്തിരുന്നാൾ ദീർഘം വരും എന്ന് പറയുന്നത് പറയുന്നിടത്ത് ആയും ആയും തന്നെ ഇരിക്കണമെന്നില്ല എന്ന് ചുരുക്കം. ദീർഘമോ ഹ്രസ്വമോ എങ്ങനെ മാറിയും തിരിഞ്ഞു വരുന്നു കഴിഞ്ഞാലും അവിടെ എല്ലാം ദീർഘം വരും. ഇനി പ്ലുതം ഇരുന്നാലും ദീർഘം തന്നെ വരും, മാറ്റമില്ല. കാരണം ദീർഘമേ വിധിക്കുന്നുള്ളു, പ്ലുതത്തെ വിധിക്കുന്നില്ല. അക്കോ ആക്കി ദീർഘ എന്നാണ്. പക്ഷെ ഒരു കാര്യം ഇത് പറയുന്നുണ്ട്, വിശേഷിച്ചിവിടെ പറയുന്നത് എന്താണ്? അണുസവണ പ്രത്യേക പറയുന്നത് പാണിനി അക്ക് അണ്ണു വരെയുള്ളത്, അണ്ണിനകത്താണ് അക്ക് വരുന്നത്. അണ്ണു വരെയുള്ള പ്രത്യാഹാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അണ്ണുവരെയുള്ളൂ ഈ ഈ ഭേദഗതി. അയോണ് അരളിക്ക് ഏ ഓങ് അയ്യോ സഹേവരായിട്ട് എല്ലാം അതുവരെയാണ് അണ്ണു. അതിനകത്താണ് വരുന്ന അയോണ് അരളിക്ക് അക്ക്. അപ്പം അതിനകത്തുള്ള കാര്യം പറയുകയാണ്. അവിടെ ഏതെങ്കിലും സംജ്ഞകൾ സൂത്രത്തിൽ കണ്ടുകഴിഞ്ഞാൽ ആ സംജ്ഞയുടെ അർത്ഥമായിരിക്കുന്ന അഹർസു അല്ലെങ്കിൽ ആ അതിനെ ഗ്രഹിക്കുന്നത് പോലെ ദീർഘത്തെയും ഗ്രഹിക്കാം. അണ്ണെന്ന് പറയുന്നതിൽ ഏ ഓ എല്ലാം വരും, അതൊക്കെ ദീർഘമാണ്. അത് പോട്ടെ, നമ്മളൊക്കെ അങ്ങോട്ട് പോകണ്ട, അക്ക് വരെയുള്ള എടുത്താണ് ശരി. അത് എവിടെയൊക്കെ ആ ദീർഘത്തെ അല്ലെങ്കിൽ സവർണത്തെ ഗ്രഹിക്കാൻ പറയുന്നു, അത് സ്ഥാനികളിൽ അല്ലെങ്കിൽ പരനിമിത്തത്തിൽ എല്ലാം ആ എന്ന് പറഞ്ഞാൽ ദീർഘത്തെയും മനസ്സിലാക്കിക്കൊള്ളാം. എന്ന് വെച്ചാൽ ആക്കി വരുന്ന കാര്യങ്ങൾ ദീർഘത്തിനും വരും, ഹ്രസ്വത്തിന് വരുന്ന കാര്യങ്ങൾ ദീർഘത്തിനും വരും. പക്ഷെ അക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വത്തെ എടുക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? അക്ഷര സമാമനായത്തിൽ ഹ്രസ്വമാണ് പറഞ്ഞിരിക്കുന്നത്. ദീർഘം എടുക്കാമെന്ന് ആര് പറയുന്നു? അണുത് സവർണ സിജാപ്രത്യ. പക്ഷെ ഇവിടെ ഒരു നിയമം, ഒരു നിയന്ത്രണം കൂടെ വയ്ക്കുന്നു, ആദേശങ്ങളിൽ മാറാൻ പാടില്ല. ആദേശങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ എടുക്കാവൂ. അവിടെ ഹ്രസ്വമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഹ്രസ്വം, ദീർഘമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ദീർഘം, മാറ്റരുത്. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? അപ്പോ നോക്കി ദീർഘം, ദീർഘമാണ് ഇവിടുത്തെ ആദേശം. അതുകൊണ്ട് ആ പ്ലസ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദീർഘമേ വരത്തുള്ളൂ, വേറെ ഒന്നും വരത്തില്ല. ആക്കി ഒരുപാട് ഭേദങ്ങളുണ്ടല്ലോ, വേറെ ഒന്നും വരത്തില്ല, ആ ദീർഘം മാത്രമേ വരത്തുള്ളൂ. അതിന് ആദേശത്തിന് വേറെ ഉദാഹരണം വരും. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരിയായ ഉദാഹരണം ഇനി വരും. തൽക്കാലം ഇതിൽ ഇത്രയും മനസ്സിലാക്കുക. ആദേശം എന്ന് പറയുന്ന ഏതാണ്? ദീർഘ എന്നാണ് സൂത്രത്തിൽ വിധിച്ചിരിക്കുന്നത്, അതാണ് ആദേശം. ചുരുക്കം എന്തായി? സ്ഥാനമോ പരനിമിത്തമോ എല്ലാം വരുന്നിടത്ത് ഒരു വർണ്ണത്തിന്റെ പകരം ഹ്രസ്വത്തിന് പകരം ദീർഘത്തിൽ എടുക്കാം. ആദേശത്തിലാണെങ്കിൽ ഏതാണോ വിധിച്ചിരിക്കുന്നത് അത് മാത്രമേ എടുക്കാം, വേറെ ഒന്നും മാറ്റാൻ പാടില്ല. അതിന് നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ആ പ്ലസ് ആ എന്നിരുന്നാലും, അതായത് രണ്ട് ഹ്രസ്വം ഇരുന്നാലും രണ്ട് ദീർഘം ഇരുന്നാലും പൂർവ്വത്തിലും പരത്തിലും ഹ്രസ്വവും ദീർഘവും ഇരിക്കുകയോ തിരി മറിച്ചിരിക്കുകയോ എന്ത് ചെയ്താലും ശരി, ആദേശമായിട്ടൊരു ദീർഘം വരും. ഈ സൂത്രം പറയുന്ന അതാണ്, ആദേശങ്ങളിൽ ആദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സങ്കുചിതമായി പോകും. അതുകൊണ്ട് പറയുന്നു വിധികളിൽ. ആദേശത്തിന് പകരം ഈ സൂത്രത്തിൽ പറയുന്നതാണ് വിധികളിൽ. എന്തിനെ വിധിക്കുന്നോ അതേ എടുക്കാവൂ, അതിന്റെ ദീർഘത്തെ എടുക്കാൻ പാടില്ല. സ്ഥാനീ പരനിമിത്തമാണെങ്കിൽ ഹ്രസ്വമാണ് വിധിച്ചിരിക്കുന്നതെങ്കിലും നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും അവിടെ ദീർഘത്തെ എടുക്കാം. അതുകൊണ്ട് അകോ അകി ദീർഘ എന്ന് പറയുന്ന സൂത്രത്തിൽ അക്കെന്ന് പറയുന്നുകൊണ്ട് പ്രത്യാഹാരത്തിലെ ഹ്രസ്വമായ അകാരത്തെയാണ് നിർദ്ദേശിച്ചതെങ്കിലും ആ വിധിച്ച ദീർഘം അത് ദീർഘത്തിനും വരും. അതുകൊണ്ട് ആ പ്ലസ് ആക്ക് ആന്ന് ദീർഘം വരുന്നത് പോലെ തന്നെ ആ പ്ലസ് ആ എന്നുള്ളതിനും ദീർഘം വരും. ഇത് രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകും. അതിന്റെ നിയമം ഇപ്പൊ പറഞ്ഞു, അത് ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ഇത് മനസ്സിലായില്ലെങ്കിലും പ്രയാസപ്പെടുക, മുമ്പോട്ട് ഒരുപാട് ഇത് ആവർത്തിക്കുമ്പോൾ ഇത് വ്യക്തമായിക്കൊള്ളു. ആ കാര്യമാണ് അണുത് സവർണസിച്ച അപ്രത്യാന്ന് പറയുന്ന സൂത്രത്തിൽ പ്രധാനമായി പറയുന്നു. ഇവിടെ അണ്ണും ഉദിത്തും രണ്ടു കാര്യം പറയുന്നുണ്ട്. ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ഈ അണ്ണിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ, ഉദിത്തിന് ബാധകമുണ്ട്. അണ്ണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അയുണ്ണ് എറലുക്ക് ഏവോങ് അയോച്ച് ഹായവരട്ട് ലണ്ണ് വരെ ഉള്ള വർണ്ണങ്ങളെയാണ് അണ്ണെന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ രണ്ട് നഗാരം വരുന്നുണ്ട്, അയ്യുണ്ണിൽ ഒരു നഗാരമുണ്ട് ലണ്ണിൽ നഗാരമുണ്ട്. പക്ഷെ ഈ സൂത്രത്തിൽ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തിലെ ലണ്ണിലെ നഗാര വരെയുള്ള അക്ഷരങ്ങളെ എടുക്കണം. ഈ തൊഴികെ വേറെ എവിടെയെങ്കിലും അണ്ണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യുണ്ണിലെ ആണുങ്ങളെ എടുക്കണം. അതൊരു നിയമമാണ്. അത് ഈ പുസ്തകത്തിൽ താഴെ ഒരു ശ്ലോകമായിട്ട് കൊടുത്തിട്ടുണ്ട്. പരേണേവ ഇൻ ഗ്രഹ സർവേ പൂർവേണേവ അൺഗ്രഹമത ഹൃദയ അണുതി സവർണസ്യ ഏകം പരേണതോ. ണ് ചേർത്ത് മൂന്ന് പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കും. ഒന്ന് ആ ഈ ഊണ് അണ്ണെന്ന്, അതിനകത്ത് ഏതൊക്കെ അക്ഷരം വരും? ആ ഈ ഊ മൂന്നക്ഷരം വരും. അടുത്ത് വരുന്നത് രണ്ടാമത്തെ അണ്ണെന്ന് പറയുന്നത് ആയിവു തുടങ്ങി ലണ്ണ് വരെയുള്ളത്. ഇനി മൂന്നാമതൊരു പ്രത്യാഹാരം വരുന്നതാണ് എണ്ണ്. എണ്ണെന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഊണ് അവിടെ എടുക്കാൻ പാടില്ല, ഈ ഊ തുടങ്ങി ലണ്ണില്ല നാവരെ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തിലണകാരമായിട്ട് വിണോ ഈ ഗണ അല്ല, അതല്ല വേറെ സൂത്രം വരും. ഇണ്ണ് ഉപയോഗിച്ച് പല സൂത്രങ്ങളുമുണ്ട്. അണുപയോഗിച്ചും പല സൂത്രങ്ങളും വരും. അവിടെയെല്ലാം ഈ നിയമം മനസ്സിലിരിക്കും. അണുത് സവർണസിച്ച അപ്രത്യാഹം എന്ന് പറയുന്ന ഒറ്റ സൂത്രം മാത്രം അണ്ണെന്ന് പറഞ്ഞാൽ പരത്തിൽ നകാരവുമായിട്ട് ചേർത്ത് പ്രത്യാഹാരത്തെ മനസ്സിലാക്കണം. ബാക്കി എവിടെയെല്ലാം അണ്ണു വന്നാലും പൂർവ്വ നകാരവുമായിട്ട് ചേർത്ത് ആണ് പ്രത്യാഹാരം. അവിടെ ആ ഈ ഉ മൂന്നക്ഷരം ഗ്രഹിച്ചാൽ മതി. ഇണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് വരുന്ന നകാരവുമായിട്ട് ചേർത്ത് പ്രത്യാഹാരത്തെ എടുക്കരുത്. പരത്തിലുള്ള നകാരവുമായിട്ട് ചേർത്ത് വേണം പ്രത്യാഹാരത്തെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. പരേണ ഏവ ഇൺ ഗ്രഹ സർവേ എല്ലാ ഇൺ പ്രത്യാഹാരങ്ങളിലും പരേണ ഏവ പരമായ നകാരത്തോടുകൂടി ചേർത്ത് വേണം ഇൺ ഗ്രഹ ഇണ്ണിനെ ഗ്രഹിക്കേണ്ടത്. പൂർവേണേവ അൺഗ്രഹാമത, അതുപോലെ തന്നെ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വണകാരുമായിട്ട് ചേർത്ത് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഗൃഹത്തേ ഒന്നൊഴികെ ഏതാണ് അണുതിസവർണസ്യ, അണുതിസവർണസ്യ എന്നുള്ള ഒരു സ്ഥലമൊഴികെ, ഇത്യേത് ഏകം, ഇവിടത്തെ ആ അണ്ണെന്ന് പറയുന്നത് പരേണ പരവുമായിട്ടാണ് പര നകാരമായിട്ട് ഗ്രഹിക്കേണ്ടത്. സാധാരണ ഈ രണ്ട് ന കണ്ടു കഴിഞ്ഞാൽ അതിന് ആവശ്യമുണ്ട്, ഉപയോഗം വേറെയുണ്ട്, ആൾക്കാർക്ക് സംശയമുണ്ട്. ഇതിപ്പോ ന എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം ഇവിടെ? ഇപ്പം നമ്മളിത് എങ്ങനെ മനസ്സിലാക്കി ഇവിടെ അത് വ്യാഖ്യാനിച്ചു? അതുകൊണ്ടൊരു പരിഭാഷ ഭാഷകാരൻ പറയും, വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നഹി സന്ദേഹാത് അലക്ഷണം. ഏതെങ്കിലും ഒരു സൂത്രം വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ പൂർവാചാര്യന്മാരുടെ വ്യാഖ്യാനത്തെ പരിശോധിച്ച് ആ സംശയം തീർത്തോളണം. അതാണ് വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി. വ്യാഖ്യാനം കൊണ്ട് ശരിയായ ജ്ഞാനം, വിശേഷ പ്രതിപത്തി എന്ന് വെച്ചാൽ ശരിയായ ജ്ഞാനത്തെ ആർജിക്കണം. സന്ദേഹ സംശയം തോന്നുന്നത് എങ്ങനെ ശരിയാവണം എന്ന് പറഞ്ഞാൽ പൂർവമാണോ പരമാണോ, അണ്ണെന്ന് പറഞ്ഞാൽ ഏത് നകാരമാണ്, ഇങ്ങനൊരു സന്ദേഹം മനസ്സിൽ വന്നു കഴിഞ്ഞിട്ട് അലക്ഷണം, ഈ സൂത്രം കൊള്ളരുതാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ലക്ഷണം എന്ന് വെച്ചാൽ സൂത്രം, ഒരു സൂത്രത്തെ നിങ്ങൾ പെട്ടെന്ന് തള്ളിക്കളയരുത്. അങ്ങനെയെല്ലാം പറയുന്നതിന് ഓരോരോ കാരണങ്ങൾ കാണും, അത് ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വ്യാഖ്യാനത്തിലൂടെ വരുന്ന എല്ലാ സംശയങ്ങളും പരിഹരിച്ചോളണം. ഇതെല്ലാ ശാസ്ത്രങ്ങൾക്കും പൊതുവെയുള്ള നിയമമാണ്, എവിടെയും ഒരാൾക്ക് സംശയം വരാം, വ്യാഖ്യാനം കൊണ്ടത് പരിഹരിക്കണം. അതുകൊണ്ടിവിടെ അണ്ണെന്ന് പറഞ്ഞാൽ പരണകാരമായിട്ട് സ്വീകരിക്കണം. തീർന്നില്ല ഈ സൂത്രത്തെക്കുറിച്ച്, ഇനിയും പറയാനുണ്ട്. അതിൻ്റെ സാമാന്യമായൊരാശയമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്.